സൂത്രം അൻപത്തിമൂന്ന് എന്ന് പറയുമ്പോൾ ഇതിലെ ഈ അധികരണത്തിൽ പ്രധാനപ്പെട്ട ഒരു അധികരണമാണ്. വിഷയം പുതിയതല്ല, മുമ്പ് ചർച്ച ചെയ്തതാണ്. എന്നാലിവിടെ എല്ലാം ചർച്ച ചെയ്യുന്നത് പലതരത്തിലുള്ള ഉപാസനകളെക്കുറിച്ച്, അതിൻ്റെ വിശേഷതകളെക്കുറിച്ച്. ഇന്ന് നമുക്ക് ഉപയോഗമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് അതിന് പ്രധാനപ്പെട്ട് ചർച്ച ചെയ്ത് വേണ്ടി വന്ന ഉപാസനകളും ചിലതൊക്കെ ചർച്ച ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഈ അധികരണത്തിലെ ഈ പാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. പിന്നെ ആ പരിഗണന കൊടുക്കുന്ന 53-ാമത്തെ സൂത്രം, ഏക ആത്മന ശരീരേ ഭാവാത്, ഇത് ആണ് പ്രധാനപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മുമ്പ് ചർച്ച ചെയ്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് പ്രാരബ്ധം, എന്താണ് ജ്ഞാനം, ഈ കാര്യങ്ങളാണ് ചർച്ച ചെയ്ത്. എങ്ങനെയാണ് ദേവന്മാർക്ക്, മനുഷ്യർക്ക്, ഋഷിമാർക്ക്, ആരാണ് അധികാര പുരുഷൻ, മുക്തന്, ജന്മമുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ അതെങ്ങനെ, ഇങ്ങനെ ഒരുപാട് വിവാദങ്ങളുള്ള വിഷയങ്ങളാണ്. അതാണ് നമ്മൾ വിചാരം ചെയ്തത്. അതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളെല്ലാം മാറിയെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആർക്കെങ്കിലും മാറാത്ത സംശയമെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കണം, പിന്നീടായ നടക്കില്ല. ശരി. ഇവിടെ ജ്ഞാനാന്തരേഷു ഐശ്വര്യാദി ഫലേഷു ആസക്താഹ സ്യൂർ മഹർഷേഹ എന്ന് പറഞ്ഞത്, അപ്പൊ അവിടെ അവരുടെ ജ്ഞാനം സമ്യക് ജ്ഞാനമല്ലേ ആദ്യം ഉണ്ടായത്? ഞാൻ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞത് ശ്രദ്ധിക്കാതിരിക്കുന്ന എന്റെ കുഴപ്പമാണ്, പറഞ്ഞ എന്റെ കുഴപ്പമല്ല. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശദമായി പറഞ്ഞു, വ്യക്തമായി പറഞ്ഞു. എന്തെന്നാ പറഞ്ഞു? ഉപാസന. ശ്രദ്ധിച്ചിരുന്നവർക്കറിയാം. അപ്പൊ സ്വാമി, പശ്ചാത് ഐശ്വര്യക്ഷയ ദർശനേന നിർവിണ്ണാഹ പരമാത്മജ്ഞാനി പരിനിഷ്ഠ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ വീണ്ടും അവർക്ക് സംയജ്ഞാനം ഉണ്ടാകാൻ വേറെ അവര് അവരിപ്പോ പലതരത്തിലും ആകാം. ഒന്ന് പൊതുവെ ഒന്ന് പറയുന്നത്, അവരിങ്ങനെ ഐശ്വര്യത്തിൽ ആസക്തി ഉള്ളവരായി ഉപാസന ചെയ്ത് ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരും. അതിനാണ് അവിടെ ഒരു ശ്ലോകം പറഞ്ഞു, ഒരു പാട്ടുകൂടെ പാടി. എന്തായിരുന്നു? ബ്രഹ്മണാസാതെ സർവേ സംപ്രാപ്തേ പ്രതിസഞ്ജരേ പരസ്യാന്തേ കൃതാത്മാന പ്രവിശന്തി പരം പദം എന്നൂടെ പറഞ്ഞതിനാണ്. ഇത് മുമ്പും പലതവണയും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിന് സമാധാനം, അപ്പോൾ അവർ ബ്രഹ്മലോകത്തിലെത്തിച്ചേർന്നാൽ അവിടെ എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിച്ച് കഴിയുക, കൽപ്പാന്തം വരുമ്പം ബ്രഹ്മലോകത്തിൻ്റെ അധിപൻ ഹിരണ്യഗർഭൻ അവർക്ക് തത്വജ്ഞാനത്തെ ഉപദേശിക്കുന്നു. അങ്ങനെ അവർ ജ്ഞാനം നേടി മുക്തരായിത്തീരുന്നു. പിന്നെ ജന്മമില്ല, അപ്പോഴാണ് ശരിക്കും ജ്ഞാനം കൊണ്ട് മുക്തരാകുന്നു. പക്ഷെ ഇവരുടെ ഉപാസനാഫലം കൊണ്ട് കൽപ്പാന്തം വരെ അവരവിടെ ആണ് ബ്രഹ്മണാസഹത്തെ സർവേ എന്ന് പറഞ്ഞത്. അവിടെ കൂടിയിരിക്കുന്ന സർവരും മുഴുവൻ പേരും, ഇതൊരു ശ്രുതി പ്രമാണം കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പുരാണങ്ങളിൽ. അതിനപ്പുറം എന്നോട് കൃത്യമായി എത്ര പേര് കാണും എന്നൊന്ന് ചോദിക്കരുത്. അങ്ങനെ പറയുന്നു, എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ പാട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ വേറെ നമുക്കൊന്നും പറയാൻ കഴിയും. അത് ശരിയാകും, ശരിയാകണമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറയാൻ പറ്റും. അപ്പം അവിടെ എന്ത് ചെയ്യും, അവിടുത്തെ ഹിരണ്യഗർഭൻ ബ്രഹ്മാവ് അവസാന സമയത്ത് ഉപദേശിക്കുന്നു. ആ ഉപദേശം എന്താ, തത്വമസി. അത് കേട്ടവർ അതിനകം തന്നെ അവരെ വിരക്തരായി, എല്ലാം മതിയായി. വിരക്തരായിട്ട് കൽപ്പാന്തത്തിൽ ഇവരെല്ലാം മുക്തരാകും. അടുത്ത കൽപ്പം തുടങ്ങുമ്പോൾ മുമ്പ് ഉപാസന ചെയ്ത ആൾക്കാർ ആ സ്ഥാനത്ത് കയറിപ്പറ്റും, ഹിരണ്യഗർഭൻ ഉൾപ്പെടെ. അതുകൊണ്ട് അതാണ് പ്രതിസഞ്ചരേ സന്ത്രാപ്തെ പ്രളയം പ്രാപ്തമാകുമ്പോൾ. പരസ്യന്തേ, പരൻ ആയിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ അവസാന സമയം എന്ന് വെച്ചാൽ കൽപ്പത്തിൻ്റെ അവസാനത്ത്. കൃതാത്മാനഹ, വിശുദ്ധന്മാരായി, വിരക്തന്മാരായി, വിരക്തി വന്നു കഴിഞ്ഞാൽ വിശുദ്ധിയായി. പ്രവിശന്തി, പരം പദം, പരമമായ പദത്തെ പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാമി, അപ്പൊ ഈ മഹർഷേഹ എന്നുള്ള പദം എങ്ങനെ നമ്മൾ അർത്ഥം മനസ്സിലാക്കും? കാരണം ഋഷിമാര് തന്നെയാണ് തത്വമസി എന്നും പറഞ്ഞു തന്നത്. അപ്പൊ ഈ മഹർഷിയും തത്വമസി ഉപദേശിച്ച ആ ഋഷിയും ഒക്കെ വേറെയാണ്. അത് മഹർഷി എന്ന് പറയുന്നതുകൊണ്ട് നമ്മളിവിടെ പറയേണ്ടത് ഭാഷ്യകാരൻ പ്രമാണങ്ങൾക്കനുസരിച്ച് പറഞ്ഞിരിക്കുന്നു. ഭാഷ്യകാരന്റെ പ്രമാണം അനുസരിച്ച് ആരെയൊക്കെ മഹർഷി എന്ന് പറയുന്നു, അവരൊക്കെ മഹർഷി. ഇതെല്ലാം മനുഷ്യര് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. പിന്നെ ഭാഷ്യകാരൻ എന്താണ്, ശ്രുതി ഈശ്വര പ്രോക്തമാണ്. അവർ മനുഷ്യരെന്ന് പറഞ്ഞ കുറച്ച് പേര്, നമ്മളൊക്കെ മനുഷ്യരാണ്. പണ്ട് കുറേ പേരുണ്ടായിരുന്നു, അവർ മഹർഷികളാണ്. അങ്ങനെ ഓരോ വിഭാഗത്തെ തിരിച്ചിരിക്കുന്നു. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ശ്രുതി പ്രമാണം. ശ്രുതിയിൽ ആരെങ്കിലും മഹർഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നേ മഹർഷി എന്ന്, പിന്നെ അത് ചോദ്യം ചെയ്യാൻ പാടില്ല. പ്രമാണത്തിൽ പറഞ്ഞാൽ പിന്നെ എന്തെന്ന് ചോദിക്കാൻ പാടില്ല. മഹർഷി എന്ന് പറഞ്ഞാൽ മഹർഷി, പിന്നെ അതിന് ചോദ്യമില്ല, അത് പ്രമാണമാണ്. ചോദിച്ചാൽ ചോദ്യകർത്താവ് നാസ്തികനാണ്, ചാർവാകനാണ്. ചാർവാകനാവണോ എന്നാ ചോദിക്കാം. അതാണ് ചോദിക്കുന്നവൻ ചാർവാകനാണ്, ചോദിക്കാൻ പാടില്ല. മഹർഷി എന്ന് പറഞ്ഞാൽ മഹർഷി. ശ്രുതി പ്രമാണം എന്തോ അതിനെ അതുപോലെ സ്വീകരിക്കണം, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. മഹർഷിയാണോ അല്ലയോ അതൊന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയത്തില്ല. ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ, പ്രമാണം അനുസരിച്ച് അവിടെ ഇരിക്കുന്നവരൊക്കെ മഹർഷിമാരാണ്. അതിൽ കൂടുതൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ ആധാർ കാർഡൊന്നും ഒന്നുണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇവരൊക്കെ എന്നെ എന്നെ ആൾക്കാരാണ്, ഒന്നുമില്ല. ഇതെല്ലാം പാട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. പാടിയോ പാടിയത് തന്നെ, പിന്നെ അത് മാറ്റാൻ പറ്റില്ല. ആര് പാടി എവിടെ പാടി എന്നുള്ളതൊന്നും പ്രശ്നമില്ല. പാടിക്കഴിഞ്ഞാൽ പാട്ടാണ്, അതാണ് പ്രമാണം എന്ന് പറയുന്നത്. പ്രമാണമെന്ന് അന്നത്തെ ഭാഷയിൽ പറയും. ഇന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയും ഞാൻ പറയുന്നത് പാട്ടെന്ന്. ഇനി എന്താ സംശയം? ആർക്കും ചാർവാകനാവണ്ട, വേണ്ട. ഏകാത്മനഃ ശരീരേ ഭാവാത് ഇഹ ദേഹ വ്യതിരിക്തസ്യ ആത്മനഃ സദ്ഭാവ സമർത്ഥിതേ ബന്ധ മോക്ഷ അധികാര സിദ്ധയെ. ഈ അധികരണത്തിൽ ചർച്ച ചെയ്യുന്ന എന്താണ്? ദേഹം വ്യതിരിക്തമായ ആത്മാവിനെ കുറിച്ചാണ്. എന്തിനു വേണ്ടി ദേഹം വ്യതിരിക്തമായ ഒരു ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യണം? ബന്ധമോക്ഷ വ്യവസ്ഥയ്ക്ക് വേണ്ടി. ബന്ധവും മോക്ഷവും ഈ ശരീരത്തിന് പറഞ്ഞിട്ടെന്താ കാര്യം? ഉണ്ടാവുകയും നശിച്ചു പോവുകയും ചെയ്യുന്ന ഈ ശരീരത്തിന് ശരീരത്തിന് ബന്ധവുമില്ല, ശരീരത്തിന് മോക്ഷവുമില്ല. ശരീരഭിന്നമായ ഒരാൾ വേണം. സംസാരം അല്ലെങ്കിൽ സുഖദുഃഖാദി രൂപത്തിലുള്ള ഈ ബന്ധത്തെ അനുഭവിക്കാനും ഇതിൽ നിന്നെല്ലാം ഭാഷ്യകാരൻ പറയുന്ന പോലെ ജ്ഞാനം കൊണ്ട് മുക്തി നേടാൻ. അപ്പോൾ അത് പരിശോധിക്കണം, ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമായി ഒരാത്മാവുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതും നമ്മൾ മനസ്സിലാക്കണം, ഇനി വരുന്ന ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. ഇത് വൈദിക സാഹിത്യത്തിലെ തന്നെ ആധുനികമായ ചിന്തയാണ്. എന്നുവെച്ചാൽ വൈദിക സാഹിത്യത്തിൻ്റെ തുടക്കത്തിൽ ഇതൊന്നും ആയിരുന്നില്ല. ഏറ്റവും പ്രാചീനമായ സാഹിത്യമാണ് വൈദിക സാഹിത്യം, അതെല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അത് തന്നെ പല കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയി. അപ്പം അതിൽ വന്ന ആധുനികമായ ചിന്തയാണ് നമ്മൾ വിളിക്കുന്നത് ഉപനിഷത്ത്, വേദാന്തം. പേര് തന്നെ വരെ അങ്ങനെ തന്നെ വേദാന്തം എന്ന് പറയുന്നു. അത് കാലം കൊണ്ട് വന്നതാണ്. ആ വേദാന്തത്തിലെ ചിന്ത വൈദിക കാലം തന്നെ അത്. ആ വേദാന്ത കാലത്തിലെ ചിന്തയാണ് ശരീരവ്യതിരിക്തമായ ആത്മാവിനെ കുറിച്ചുള്ള ചിന്ത, ബന്ധമോക്ഷങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരാത്മാവ് ഉണ്ടാകണം എന്നുള്ള ചിന്ത. അതാണ് വേദത്തിലെ പൂർവകാന്ഡത്തിലെ ചിന്ത വേറെ, ഉത്തരകാന്ഡത്തിലെ ചിന്ത വേറെ. പൂർവകാന്ഡത്തിൽ ഇതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്ത് ചിന്തിച്ചില്ല. അതുകൂടെ ഭാഷകാരൻ തന്നെ പറയും, വേദം എന്ന് പറഞ്ഞാൽ ഋഷിമാരിങ്ങനെ യോഗാഗ്രമായി ധ്യാനിച്ചു, അങ്ങനെ അവർക്ക് ആത്മാവ് വെളിപ്പെട്ടു എന്നൊക്കെയാണല്ലോ നമ്മൾ പൊതുവെ പറയുന്നത്. അത് ഭാഗികമായി ശരിയായിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ആദ്യകാലത്തൊന്നും അങ്ങനെ അവർ ആത്മാവിനെ കുറിച്ച് ഒന്നും ചിന്തിച്ചൊന്നുമില്ല. ആദ്യകാലത്ത് ശരിക്കും അവർ ആദിവാസികൾ തന്നെയായിരുന്നു, നാടോടികൾ. അപ്പോൾ അവർ പ്രകൃതി ശക്തികളെയാണ്. വേദം തന്നെ നമുക്ക് വായിച്ചു നോക്കി അറിയാം, പ്രകൃതി ശക്തികളെയാണ് അവർ ആരാധിച്ചത്. ഇടിയെ പേടിയാണ്, മിന്നലിനെ പേടിയാണ്, കൊടുങ്കാറ്റിനെ പേടിയാണ്, അതിനെയൊക്കെയാണ് അവർ ആരാധിച്ചത്. എന്നുവെച്ചാൽ അതൊരു ആദിവാസി സമൂഹമായിരുന്നു. പിന്നെയാണ് ക്രമേണ അവർ കാലം കൊണ്ടാണ് മാറി മാറി ആധ്യാത്മിക ചിന്ത, ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ പൗരോഹിത്യം ഈ പ്രകൃതി ആരാധനയിലൂടെ ഇതിനെ ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പലരും ചോദ്യം ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് സ്വാമിമാർ. അങ്ങനെയൊന്നും അല്ല. ആദ്യമേ തന്നെ ഋഷിമാരിങ്ങനെ ധ്യാനത്തിലിരുന്നു ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചാണ്. പ്രകൃതി ആരാധനയൊന്നും അല്ല അത്. അങ്ങനെ പറയുന്ന സ്വാമിമാർ ഈ അധികരണം പഠിക്കണം. ഞാൻ പറയുന്നതിൻ്റെ ഭാഷകാരനും ഇത് തന്നെ പറയുന്നു. പ്രസിദ്ധരായ പല സ്വാമിമാരും പ്രസംഗിക്കാൻ വളരെ മിടുക്കുള്ള പലരും പറഞ്ഞിട്ടുണ്ട്, ഈ പ്രകൃതി ആരാധന എന്നൊക്കെ വേദത്തിൽ പറയുന്നത് പാശ്ചാത്യരുടെ വ്യാഖ്യാനമാണ്. അതങ്ങനെയാണോ എന്നുള്ള കാര്യം നമ്മൾ ഈ അധികരണം പഠിച്ചിട്ട് മനസ്സിലാകും. ഇവിടെ അകമൊത്തം നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെയല്ല. ആദ്യകാലത്ത് ആത്മാവിനെ കുറിച്ച് ഗൗരവമായിട്ടൊന്നും ചിന്തിച്ചില്ല. പിന്നീട് വന്നു അത്. ആ ഭയമൊക്കെ ഒന്ന് മാറി മനുഷ്യന്. ഇപ്പോൾ മനുഷ്യൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നവർ തന്നെ ജ്ഞാനോദയകാലം എന്ന് പറഞ്ഞൊരു കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യനിങ്ങനെ പല കാര്യങ്ങളും അറിയാൻ തുടങ്ങിയ കാര്യം. എന്ന് വെച്ചാൽ പ്രാകൃതമായ ജീവിത വ്യവസ്ഥയിൽ നിന്നൊക്കെ മാറി അവന് വിവേകമൊക്കെ ഉറച്ചു വന്നൊരു കാലം, ഈ ഭയമൊക്കെ മാറി വന്ന കാലം, അപ്പോൾ അവൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ബ്രഹ്മത്തെക്കുറിച്ചൊക്കെ എത്തിയത്. അതിനു മുമ്പ് അത് തന്നെയായിരുന്നു. അതിൻ്റെ സൂചനകളാണ് വേദത്തിൽ ആദ്യകാലത്ത് കാണുന്നത്. അഗ്നിയെ ഭജിക്കുന്ന എന്തിനോ ഭയന്നിട്ടാണ്. അതുകൊണ്ടാണ് മീമാംസകർ എന്ന് പറയുന്നത്. എന്തിനാന്ന്? ദേവതകൾ പോലും ഇല്ലായിരുന്നു മീമാംസകർ. ഈശ്വരന്റെ കാര്യം പോട്ടെ, എന്താ ഈശ്വരൻ ഇല്ലായിരുന്നത്? ഈശ്വരനെ കൂടി ചിന്തിക്കാൻ അവർക്ക് അറിയില്ലായിരുന്നു. അവര് മുമ്പിൽ കണ്ടതിനാണ് ഭയന്നതും ആരാധിച്ചതുമെല്ലാം. അത് ഈ പ്രകൃതി ശക്തികളെയാണ്. ക്രമേണ ആ ചിന്ത ഈശ്വര ചിന്തയിലേക്ക് മാറി എന്ന് പറയുന്നത് വേദത്തെ വ്യാഖ്യാനിച്ചവർ പറയുന്നതാണ്, അല്ലാതെ സായിപ്പന്മാർ പറയുന്നത്. അത് സംശയമുണ്ടെങ്കിൽ സംസ്കൃതം പഠിക്കും, വേദവ്യാഖ്യാനങ്ങൾ വായിച്ചു നോക്കി. ഇതിനൊക്കെ സായിപ്പിന്റെ തലയിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അങ്ങനെ പ്രകൃതിശക്തികളെ ആരാധിച്ചു തന്നെയാണ് ക്രമേണ അവര് ഈശ്വരനിലേക്കും ആധ്യാത്മികതയിലേക്കും തിരിയുന്നത്. അത് ഈ അധികരണത്തിന് അത് സ്പഷ്ടമാണ്. അത് ഞാൻ പറയുന്ന പോലെ സ്പഷ്ടമായി പറയത്തില്ല, സ്പഷ്ടത നമ്മൾ ചിന്തിച്ചുണ്ടാക്കിയിടുന്നു. ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്നൊക്കെയുള്ളത് വേദത്തിൽ സംഹിതാ ഭാഗത്ത് തന്നെയല്ലേ? ഏകം സത് വിപ്ര, അതൊക്കെ സംഹിതയിൽ തന്നെ. വേദത്തിന്റെ സംഹിതയാണോ മന്ത്രമാണോ ബ്രാഹ്മണമാണോ എന്നുള്ള രീതിയിൽ ഞാൻ പറയും. ഞാൻ പറയുന്നത് കാലത്തിൽ വരുന്ന മാറ്റം. പൊതുവെ സംഹിത പൂർവ്വകാലത്താണെന്നാണല്ലോ പറയുന്നത്. സംഹിതയാണ് പൂർവ്വകാലത്ത്. അപ്പൊ അങ്ങനെ പറയാമല്ലോ. അതിന് ഏകം സദ്വിപ്ര ബഹുധാ വദന്തി എന്നുള്ളതിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞിരിക്കുന്ന വരികൾ എന്താണ്? ഇന്ദ്രൻ മിത്രം വരുണം അഗ്നി. ആ, അപ്പൊ അവിടെ ഇന്ദ്രൻ വരുണൻ എന്ന് പറയുന്നവരെ കുറിച്ച് വൈദികന്മാരെന്ത് പറഞ്ഞിരിക്കുന്നു എന്നാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകം സത്തെന്നുള്ള സങ്കല്പം ഉണ്ടല്ലോ. അത് തന്നെ, ഏകം സത്തെന്ന് പറയുന്നത് ആരെ കുറിച്ച് പറയുന്നു? അവരാരാണോ അവരെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. അദ്വൈതം എന്ന് പറയുന്നത് സത്തിനെ കുറിച്ചും സദേവ സൗമ്യ എത്രയോ സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു, അവിടെ മാത്രമാണോ പറഞ്ഞിരിക്കുന്നത്? ഇത് സംഹിതയിൽ പൂർവ്വമല്ലേ? കൂടുതൽ ഉപനിഷത്തിനും പൂർവ്വകാലത്തുള്ളതല്ലേ? കാലികമായി ചിന്തിച്ച കാലാനുക്രമമായി ചിന്തിച്ചാൽ ഉപനിഷത്തിനും കാലാനുക്രമമായി ചിന്തിക്കുമ്പോൾ ഈ വേദം അനുസരിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. മന്ത്ര ബ്രാഹ്മണ സംഹിത അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. അത് ചിന്തിക്കുമ്പോൾ അതിൻ്റെ വർണ്ണനകൾ എങ്ങനെയാണ് അങ്ങനെ നോക്കി ചിന്തിക്കുന്നു, അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഇത് മന്ത്രങ്ങൾ ബ്രാഹ്മണങ്ങൾ സംഹിതകൾ എന്നൊക്കെ പറയുന്നത് പിൽക്കാലത്ത് വേദത്തെക്കുറിച്ച് പഠിച്ചിട്ട് വന്ന വിഭജനങ്ങളാണ്. ഇങ്ങനെ ഇങ്ങനെയെല്ലാം വിഭജിക്കുക എന്ന് പറയും. അപ്പോൾ വേദഭാഗങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ അതിന് അങ്ങനെ വേറുതിരിച്ചത് മന്ത്രമാണ് ഇത് സംഹിതയാണെന്ന് തിരിച്ചുകൊണ്ട് പറ്റത്തില്ല. കാരണം പ്രാചീന ആചാര്യന്മാർ തന്നെ മന്ത്രബ്രാഹ്മണ ഇവർ വേദ എന്ന് പറയുന്നു, ബ്രാഹ്മണ വേദമല്ല എന്ന് വേറെ കൂട്ടർ പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിഭജനം അനുസരിച്ച് സ്വീകരിക്കാൻ പറ്റില്ല. പിന്നെ വിഷയമനുസരിച്ച് സ്വീകരിക്കുന്നു. വിഷയമനുസരിച്ചെന്ന് പറയുമ്പോൾ പ്രകൃതിശക്തികളെ ആരാധിച്ചിരുന്ന ഭാഗങ്ങൾ ഏതാണ് അത് മാറി പിന്നെ ഈ പറയുന്ന സത്ത് തുടങ്ങിയ ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിച്ച എവിടെയാണ് അങ്ങനെ വരണം. പിന്നെ ഇനി സത്തെന്ന് പറയുന്ന ശബ്ദം തന്നെ വേദത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താ? അത് വരണ്ടേ? ശങ്കരാചാര്യർ അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നത് വരെ സത്തിന് അങ്ങനെ വല്ല അർത്ഥമുണ്ടോ? സത്തിന് ശങ്കരാചാര്യർ കൊടുക്കുന്ന വ്യാഖ്യാനമാണ് നമ്മളിന്ന് ചിന്തിച്ച് മനസ്സിലാകും. വേദമന്ത്രങ്ങളിൽ എവിടെയെങ്കിലും സത്തിന് അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ടോ? സത്തെന്ന് പറയുന്നത് നമ്മുടെ ലൗകിക ഭാഷയിൽ ഉപയോഗിക്കുന്ന കാര്യമാണ്. എന്റെ മുമ്പിലിരിക്കുന്ന വസ്തു സത്താണെന്ന് പറഞ്ഞാൽ ബ്രഹ്മം നടത്തമുണ്ടോ? ഒന്നെന്ന് പറഞ്ഞാൽ അതിന് ബ്രഹ്മവും നിർത്തമുണ്ടോ? ശങ്കരാചാര്യർ പറയുന്ന ബ്രഹ്മവും തന്നെ അർത്ഥമുണ്ടോ? അങ്ങനെ ഒരു അർത്ഥമില്ലല്ലോ. അതൊക്കെ പിൽക്കാലത്ത് രൂപപ്പെടുത്തിയെടുത്തതാണ്. സത്തെന്ന് പറയുന്ന ഒരിടത്തും ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊന്നും വ്യാഖ്യാനിച്ചിട്ടില്ല. പിൽക്കാലത്ത് വന്ന വ്യാഖ്യാനങ്ങളാണ്. സത്തെന്ന് പറയുന്ന ശബ്ദത്തിന്, ശബ്ദം എന്ന് പറയുന്നത് കേവലം വേദത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ശബ്ദമല്ല, ലോകത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദമാണ്. നമ്മളുള്ളതെന്ന് പറയുന്നു, ഉള്ളതെന്ന് ബ്രഹ്മത്തെക്കുറിച്ച് അറിയാത്ത എത്രയോ മനുഷ്യർ പറയുന്നു അവിടെയൊക്കെ ബ്രഹ്മം നിർത്തമുണ്ട്. മറിച്ച് നേരെ വിപരീത അർത്ഥമല്ലേ. ഇപ്പോ ദേവതകളെക്കുറിച്ച് പറയുന്നിടത്ത് പോലും ഇവിടെ ഇതാണ്, വേദത്തിലെ ശബ്ദങ്ങൾ എന്തെന്നുള്ളതല്ല, ഓരോ കാലഘട്ടത്തിനും അതിന് കൽപ്പിച്ചിരുന്ന അർത്ഥം എന്തെന്നുള്ളതാണ്. അതാണ്, അതായത് ഇപ്പൊ ഇന്ദ്രൻ ചന്ദ്രൻ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കരാചാര്യർ പറയും അതെല്ലാം ദേവതാത്മകമാണ്, ദേവതകളാണ്, ദേവതാരൂപങ്ങളാണ്. അവരെന്താ പറഞ്ഞത്? അതൊക്കെ വെറും മന്ത്രാത്മകമാണ്, മന്ത്രത്തിൽ നിന്ന് മന്ത്രശബ്ദാത്മകമാണ്, അതിനപ്പുറം ഒന്നുമില്ല എന്നാണ് പഴയ വ്യാഖ്യാനം. അപ്പോ ഇന്ദ്രൻ എന്നുള്ള ഒരു ശബ്ദം വേദത്തിൽ വന്നു, അതുകൊണ്ട് അത് ഇന്നതാണ് എന്ന് തീരുമാനിക്കുന്ന അതിന് ഓരോ കാലത്തും കൽപ്പിച്ച അർത്ഥമനുസരിച്ചിട്ടാണ്. ഇന്നിരുന്നു കൊണ്ട് ഓരോരുത്തർ അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് വ്യാഖ്യാനിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ പഴയകാലത്ത് അങ്ങനെ കേവലം മന്ത്രാത്മകമാണ്, അതിനപ്പുറം ഒന്നില്ല എന്നുള്ള പഴയ വ്യാഖ്യാനങ്ങൾ ഉണ്ട്. അത് പ്രാചീനമായി. അപ്പോൾ പ്രാചീനമായാലും ആധുനികമായാലും വേദമന്ത്രങ്ങളൊന്നു തന്നെ, വ്യാഖ്യാനങ്ങളുടെ വ്യത്യാസം വരുന്നു. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? പ്രാചീനകാലത്ത് എങ്ങനെ വ്യാഖ്യാനിച്ചു, ആധുനിക കാലത്ത് എങ്ങനെ വ്യാഖ്യാനിച്ചു. അതുകൊണ്ടാണ് ഇവിടെ തുടക്കത്തിലെ ഞാൻ പറഞ്ഞത്, ആധുനികമായ വ്യാഖ്യാനങ്ങൾ എങ്ങനെയാണ്, പ്രാചീന വ്യാഖ്യാനം എങ്ങനെയാണ്, രണ്ടും ഭാഷകാരം ഇവിടെ പറയുന്നുണ്ട്. യാസ്കൻ എന്നെല്ലാം പറയുന്നവര് നമുക്ക് പ്രാചീനം എന്ന് പറഞ്ഞാൽ ഏതുവരെ, ഇവരുടെയൊക്കെ കാലത്തിന് വല്ല ഇതുണ്ടോ, വല്ല തെളിവുണ്ടോ ഏതുവരെയാണ് എന്നുള്ളത്? അവരൊക്കെയാണ് പറയുന്നത്. എന്താണോ അവരും പറയുന്നത്, പ്രാചീനതയെ കുറിച്ചാണ്, വേദത്തിന് ദേവതകൾ മന്ത്രാത്മകമാണ്. ആ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളിലാണ് വരുന്നത്. പിന്നീട് പറയും ഇങ്ങനെയും വ്യാഖ്യാനമുണ്ട്, ദേവതാരൂപത്തിലാണ് അങ്ങനെയും വ്യാഖ്യാനമുണ്ട്. അവരുടെ വ്യാഖ്യാനങ്ങളും അതിന്റെ വ്യാഖ്യാനങ്ങൾ നിരുത്ത വ്യാഖ്യാനങ്ങളിലൊക്കെയാണ് ഈ കാര്യം പറഞ്ഞാണ് നമ്മളറിയുന്നത്. ഈ ശബ്ദത്തിന് മുമ്പ് ഇങ്ങനെയായിരുന്നു വ്യാഖ്യാനിച്ചിരുന്നത്, ഇപ്പൊ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അത്തരം വ്യാഖ്യാനങ്ങളിൽ നിന്ന് നമ്മളറിയുന്നു അവരെത്ര പ്രാചീനന്മാരാണ്, ഇതൊക്കെ എത്ര പ്രാചീനമാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇതിന്റെ ഇടയ്ക്കെല്ലാം എന്തെല്ലാം കൂട്ടിച്ചേർത്തിരിക്കുന്നു, എന്തൊക്കെ മാറ്റിയിരിക്കുന്നു, അത് നമുക്കറിയാൻ പറ്റില്ല. എങ്ങനെയാണോ പിൽക്കാലത്ത് വന്ന പുരാണ ഇതിഹാസങ്ങളെല്ലാം ഒരുപാട് കൂട്ടിച്ചേർക്കലുകളും വിട്ടുപോയത് പലതും, അതുപോലെ തന്നെ വേദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും നഷ്ടമായ വേദത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇന്ന ഇന്ന ഭാഗങ്ങൾ നഷ്ടമായിപ്പോയി, അങ്ങനെ കൂട്ടിച്ചേർത്തിരിക്കുന്നതും വരും. ഇത് എല്ലാം മനുഷ്യൻ അവൻ്റെ കേവല സ്മൃതിയെ ആശ്രയിച്ച് ദീർഘകാലം നിലനിർത്തിയ കാര്യങ്ങളല്ലേ. അപ്പോൾ പലതും വിസ്മൃതമാകാം, പലതും വീണ്ടും വരാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അങ്ങനെ നമുക്ക് ചിന്തിച്ച് കൃത്യമായി കാലഘടനയൊന്നും സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് ലഭ്യമായിരിക്കുന്ന വ്യാഖ്യാനങ്ങളനുസരിച്ച്. ഭാഷ്യകാരനും ഇവിടെ പറയുന്നത് പ്രാചീന വ്യാഖ്യാനങ്ങളും ആധുനിക വ്യാഖ്യാനങ്ങളും അനുസരിച്ചിട്ടാണ്. അതല്ലാതെ മനസ്സിലാക്കാൻ വേറെ വഴിയില്ല. കാലം അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇതിന് പല കാലങ്ങളുണ്ടായിരുന്നു, പല കാലങ്ങളിൽ ഇതിന് പല അർത്ഥങ്ങളാണ് കൽപ്പിച്ചത്. പിന്നീട് മനുഷ്യന് കൂടുതൽ ചിന്താശക്തി ഉണ്ടായപ്പോൾ അവിടെ മന്ത്രങ്ങളുടെ സ്വഭാവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള തത്വപരമായി ചിന്തിക്കുമ്പോൾ അത് ആധുനിക കാലമാണ്. അതുകൊണ്ട് പേര് തന്നെ അതിന് വന്ന് വേദാന്തം. അതിലും കൂടുതൽ അതിനെ വ്യാഖ്യാനിച്ചു വന്നപ്പോൾ അത് അതിലും കൂടുതൽ ആധുനികമായി. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നതിന് പരിമിതിയുണ്ട്. പക്ഷെ മനസ്സിലാക്കുമ്പം നമുക്ക് ഈ പ്രാചീന വ്യാഖ്യാതാക്കളുടെ വ്യാഖ്യാനത്തെ ആശ്രയിച്ചേ മനസ്സിലാക്കാൻ പറ്റും. പറയുന്നത് ഇത്രയേ ഉള്ളൂ, അന്ധമായി ഒന്നും അങ്ങ് സ്വീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം വ്യാഖ്യാനിച്ച ഒരാരും തന്നെ അങ്ങനെ അന്ധമായി സ്വീകരിച്ചിട്ട്. ഭാഷകാരനത് പറയുന്നു. പ്രധാനമായിട്ടും ആ വ്യത്യാസം വരുന്നു പൂർവമീമാംസ ഉത്തരമീമാംസ എന്നുള്ളതാണ്. പൂർവമീമാംസ ഒരു തരത്തിൽ വ്യാഖ്യാനിച്ചു, ഉത്തരമീമാംസ ഒരു തരത്തിൽ വ്യാഖ്യാനിച്ചു, രണ്ട് തരത്തിൽ. പൂർവമീമാംസയിൽ തന്നെ മുമ്പോട്ട് മുമ്പോട്ട് ചെന്നപ്പോൾ വ്യാഖ്യാനങ്ങൾ മാറി മാറി വന്നു. ഉത്തരമീമാംസയിൽ തന്നെ കാലം കടന്നു ചെന്നപ്പോൾ വ്യാഖ്യാനം മാറി വന്നു. മനുഷ്യൻ്റെ അറിവ് ചിന്താഗതി എല്ലാം മാറി വരുന്നു. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. സ്വാമി, ഒരു കാര്യം കൂടി, ഈ വേദാന്തം എന്നുള്ള വാക്കിന് അന്തം എന്നുള്ളതിനെ അവസാന ഭാഗം എന്ന അർത്ഥം എടുത്തിട്ട് അധ്യായങ്ങളുടെയോ മണ്ഡലങ്ങളുടെയോ ആരണ്യകത്തിന്റെയോ ബ്രാഹ്മണത്തിന്റെയോ ഒക്കെ അന്തിമ ഭാഗത്താണ് ഇത് ഉച്ചരിക്കപ്പെടുന്നത്. ഇത് ചൊല്ലുമ്പോൾ എല്ലായിടത്തും പറയാൻ പറ്റില്ലല്ലോ. അത് പറയാൻ പറ്റില്ല. പൊതുവെ അങ്ങനെയാണോ? അധികം അങ്ങനെയാണോ? അധികം അങ്ങനെയാണോ? ചിലതൊക്കെ അങ്ങനെയാണ്. ഈശാവാസ്യം നോക്കിക്കഴിഞ്ഞാൽ മന്ത്രങ്ങളുടെ അവസാന ഭാഗത്ത് വരുന്നു എന്ന് വിചാരിച്ചെല്ലാം അങ്ങനെ പറയാൻ പറ്റും. ഇതിന്റെയൊക്കെ ആദി മദ്യം അന്തം ഒക്കെ തീരുമാനിക്കാൻ തന്നെ പലയിടത്തും പ്രയാസമാണ്. ഇങ്ങനെ തീരുമാനിക്കുന്നു. കാരണം വേദം ഇങ്ങനെ ആൾക്കാർ ചൊല്ലുന്നത് ഒരു ക്രമമല്ലേ. ആ ക്രമത്തിന്റെ അന്തം എന്ന് എല്ലായിടത്തും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ആദ്യ ഭാഗത്തും ഇങ്ങനെയുള്ള തത്വങ്ങളെ വ്യാഖ്യാനിക്കത്തക്ക മന്ത്രങ്ങളുണ്ട്. അതുകൊണ്ട് എന്നാൽ അവിടെ ഇതെല്ലാം കൂടി കലർന്നു കിടക്കുകയാണ്. അപ്പൊ ഏകമാണ് ഒന്നാണെന്ന് പറഞ്ഞാലൊന്നും ഒന്നും അദ്വൈതമാകത്തില്ല, ഈ പറയുന്ന തത്വവും ആകത്തില്ല. അതൊരു സാമാന്യ ഉക്തി, പൊതുവെ പറയാം എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന് പറഞ്ഞാൽ അതിന് അദ്വൈതമെന്ന് അർത്ഥമല്ല. അത് പൊതുവെ ഒരു സാമാന്യമായ ന്യായമനുസരിച്ച് പറയാം. എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരോടും എല്ലാ മനുഷ്യർക്കും തുല്യ നീതി വേണം എന്നൊക്കെയുള്ള അർത്ഥത്തിലും പറയാം. അതിന് അദ്വൈതമാണോന്നുള്ളു. അതിന് അദ്വൈതമായി വ്യാഖ്യാനിക്കുമ്പോഴേ ഉള്ളൂ ആ അർത്ഥം. ഇതെല്ലാം നമ്മൾ തീരുമാനിക്കുന്ന എങ്ങനെ? പ്രാചീനവും ആധുനികവുമായ വ്യാഖ്യാനങ്ങൾ പരിശോധിച്ചിട്ട്. അല്ല, ഇതൊന്നും പരിശോധിക്കാതെ വെറുതെ കണ്ണുപടച്ച് അതാണ് ഇതാണ് എന്ന് പറയുന്നതിന് കാര്യമൊന്നുമില്ല. എന്നുവെച്ചാൽ കേവലം വിശ്വാസങ്ങളിൽ മാത്രം അടിയുറച്ച് എന്നെന്തെങ്കിലും ഒന്നും പറയുന്ന കാര്യമില്ല. വേദത്തെ തുടങ്ങിയത് പ്രകൃതി ആരാധന അല്ല എന്ന് പറയുന്നതിന് ഒരർത്ഥമില്ല. വേദത്തെ വായിക്കുന്ന ആർക്കും മനസ്സിലാകും പ്രകൃതി ആരാധന അതിൽ എത്രമാത്രം ഉണ്ടെന്നുള്ളത്. പ്രത്യേകിച്ചും അങ്ങനെയുള്ള പൂർവ്വഭാഗങ്ങൾ അവിടെ അതേ ഉള്ളൂ. പിന്നെ അഗ്നിയെ സ്തുതിക്കുന്നിടത്ത് അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശമാണ്. പ്രകാശം എന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മമാണ്. ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന ആധുനിക വ്യാഖ്യാനമാണ്. അങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കാനാണെങ്കിൽ തത്വമേ ഉള്ളൂ, വേറൊന്നുമില്ല. എന്നാ പിന്നെ അങ്ങനെ വ്യാഖ്യാനിച്ചാൽ പോരാ എന്ന് ചോദിക്കും. പോരാ എന്തുകൊണ്ട്? എന്തുകൊണ്ടില്ല? എല്ലാം അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും. എല്ലാ ഭാഗത്തും അങ്ങനെ അത് വ്യക്തം, അത് ശരിയായ രീതിയിൽ എല്ലാം അങ്ങനെ വ്യാഖ്യാനിക്കാം. ഏത് വ്യാഖ്യാനം വ്യാഖ്യാനിച്ച് ശരിയാക്കാൻ വയ്യാത്ത? പിന്നെ പൂർവ്വകാന്ഡത്തിന് പ്രസക്തി ഇല്ല. വേണ്ട, അതെല്ലാം ഈ തത്വത്തെയാ പറയുന്നു. ഈ പറഞ്ഞതുപോലെ എവിടെ സത്തെന്ന് കേട്ടാലും ബ്രഹ്മം. അങ്ങനെ വ്യാഖ്യാനിച്ചതിന് എന്താ? അതിലേ ശരി, അങ്ങനെ വ്യാഖ്യാനിക്കും. എന്താ തകരാറ്? അങ്ങനെയാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. എങ്ങനെ? എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പുരോഹിതന്റെ കാലമൊക്കെ പോയില്ലേ? നമ്മളിതൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ടോ, അവരുടെ കാര്യം പറയുന്നു. എന്നാ കാലമൊക്കെ പോയില്ലേ? പുരോഹിതൻ നിന്ന് പുട്ട് കച്ചവടമാണ്. പിന്നെ നമ്മൾ പുരോഹിതൻ പുരോഹിതൻ പറഞ്ഞിട്ട് എന്താ കാര്യം? കാര്യമില്ല. പിന്നെ അത് വ്യാഖ്യാനിക്കുമ്പോൾ അത് പറയേണ്ടി വരും. ഞാൻ ചോദിച്ചതിന് ഉത്തരമായിരുന്നു. പിന്നെ രണ്ട് ഉത്തര ഉത്തരമീമാംസ പൂർവമീമാംസ പിന്നെ പറയാനേ ഇല്ലാതാവും. വേണ്ട, അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല. കാരണം അങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഈ പ്രാചീന നമ്മൾ ഋഷിമാരെന്നൊക്കെ പറയുന്ന അവരുടെ വ്യാഖ്യാനമോ? അത് പരിഗണിക്കാതിരിക്കാൻ പറ്റും. അപ്പോൾ പ്രാചീന വ്യാഖ്യാനങ്ങൾ നിലനിൽപ്പുണ്ട്, അവർ വ്യാഖ്യാനിച്ച അങ്ങനെ അല്ല. അപ്പോൾ ആ വ്യാഖ്യാനങ്ങളെ പരിഗണിക്കുമ്പോൾ നമുക്ക് ഇതിൽ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ചരിത്രപരമായ മാറ്റം വന്നിരിക്കുന്നു. അങ്ങനെ ഒരു വ്യാഖ്യാനം മുമ്പ് നിലവിലുണ്ടായിരുന്നു, അതും നമ്മൾ മനസ്സിലാക്കുന്നു. ഭാഷ്യകാരനിവിടെ അതാ പറയുന്നു, ആധുനികമായ വ്യാഖ്യാനം വന്നപ്പോൾ എല്ലാം ബ്രഹ്മം തന്നെ. പക്ഷെ പണ്ടങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പൂർവ്വകാലത്തോട് അടുത്ത് നിൽക്കുന്നവർ മനസ്സിലാക്കിയപ്പോൾ ഇത് ഈ തത്വം ഇല്ലായിരുന്നു അവിടെ. അപ്പോൾ അവരതിനെ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. പിൽക്കാലത്ത് വന്നവരുടെ വ്യാഖ്യാനമാണ്, അവരെ കണ്ടെത്തലുകളാണ്, അത് ഇങ്ങനെയാണ്, അത് അവരുടെ അറിവാണ്. അത് ഇപ്പോൾ പ്രാമാണികനായ ഒരാചാര്യൻ, ഒരു ഗുരു ഒരു വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുരുവിനെ പ്രാമാണികനായി സ്വീകരിക്കുന്ന ആൾക്കാർ അനുയായികൾ, അവർ ഓരോരുത്തരും അതിന് ഓരോ വ്യാഖ്യാനം ചോദിച്ച് നൂറോ ആയിരോ വ്യാഖ്യാനം ഉണ്ടാക്കുന്നു. അതുതന്നെയാണ് വേദത്തിന് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രാചീനവും ആധുനികവുമായ വ്യാഖ്യാനങ്ങൾ പലതുണ്ട്. അപ്പോൾ ആ വേദകാലം അതിനോടടുത്ത് നിന്ന ആചാര്യന്മാർ അതിനെ ഇങ്ങനെയാണ് അർത്ഥം മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് വരുമ്പോൾ നമുക്ക് എല്ലാം ആ തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിന് ഇപ്പോൾ ഈ യാഗം, യജ്ഞം, അഗ്നിഹോത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ബുദ്ധിമാന്മാർ അതിനെല്ലാം ഭയങ്കര ആധ്യാത്മിക തത്വമായ അർത്ഥമൊക്കെ പറയുന്നുണ്ട്. ഇവർ പറയുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? ഈ പ്രാചീന വ്യാഖ്യാനങ്ങളൊന്നും ഇവർ കണ്ടിട്ടില്ല. എന്നിട്ട് അവരുടെ കപോല കൽപ്പിത വ്യാഖ്യാനങ്ങളാണ്, അഗ്നിഹോത്രം. അങ്ങനെ അവർ അങ്ങ് വ്യാഖ്യാനിക്കും. അതിന് വേറെ ഇതൊന്നും വേണ്ട എന്ന് വെച്ചാൽ പരമാത്മാ അഗ്നി എന്ന് വെച്ചാൽ ജീവാത്മാ, ഗോത്രം എന്ന് വെച്ചാൽ രണ്ടും കൂടെയുള്ള ഏകത്വം. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്ന വിവരത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇങ്ങനെയൊക്കെ എത്രയോ മതപ്രഭാഷണത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നു. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതെന്ന് ചോദിക്കാൻ വിവരമുള്ളവരാരെങ്കിലും വേണ്ടേ? അപ്പൊ അതിന് വ്യാഖ്യാനങ്ങളുണ്ട്. നിങ്ങൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് അതുകൂടെ കണക്കിലെടുക്കുന്നു. അപ്പോൾ അവിടെ അംഗീകരിക്കണം. എന്താണ്, പണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇത് വ്യാഖ്യാനിച്ചിരുന്നത്, ഇന്ന് ഞാനിങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരി. അപ്പോൾ പഴയ വ്യാഖ്യാനങ്ങളെ അംഗീകരിക്കേണ്ടി വരും. നമ്മുടെ ഭാഷകാരനും അത് തന്നെ പറയുന്നു, വെറും അന്ധതയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ശ്രദ്ധ നല്ലതാണ്, അത് വേണ്ട എന്ന് ഒരിടത്തും പറയുന്നില്ല. ആ ശ്രദ്ധ ഉണ്ടായിരിക്കെ തന്നെ അവന്റെ വിവേകം അതിൻ്റെ പേരും നഷ്ടപ്പെടുത്താനും പാടില്ല എന്നേ പറയുന്നു. രണ്ടും വേണം, ശ്രദ്ധയും വേണം വിവേകവും വേണം, വിശ്വാസവും വേണം വിവേകവും വേണം, രണ്ടും വേണം. രണ്ടും ഉണ്ടായിരുന്നാൽ നല്ലത്. പറയുന്നു, ഇഹ ദേഹവ്യതിരിക്ത ആത്മനഃ സദ്ഭാവ സമർത്ഥ്യതേ. ദേഹവ്യതിരിക്തമായ ആത്മാവിന്റെ സദ്ഭാവത്തെ ഇവിടെ സമർത്ഥിക്കുന്നു ബന്ധമോക്ഷ അധികാര സിദ്ധി. ഇവിടെ ഉത്തരമീമാംസയില് എന്നുള്ളതാണ് പ്രത്യേകം. ബന്ധമോക്ഷ വ്യവസ്ഥ, അതിനെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നത്. മുമ്പതായിരുന്നില്ല, അല്ലെങ്കിൽ പഴയ കാലത്തെ പ്രാചീന വ്യാഖ്യാനങ്ങളിൽ ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഉത്തരമീമാംസ പോലെയല്ല. ഇനി അന്ന് ബന്ധമോക്ഷങ്ങളെ കുറിച്ച് ചിന്തിച്ചെങ്കിൽ തന്നെ അത് ഉത്തരമീമാംസയിലെ ബന്ധമോക്ഷമല്ല. ബന്ധമോക്ഷങ്ങളുടെ വ്യാഖ്യാനം വേറെയായിരുന്നു, ആത്മാവിന്റെ വ്യാഖ്യാനം വേറെയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഉത്തരമീമാംസ വന്നപ്പോൾ അത് മാറി. ഇവിടെ ആത്മാവിനെ കുറിച്ചുള്ള ചിന്ത മാറി, ബന്ധമോക്ഷ വ്യവസ്ഥയും മാറി. എന്ന് വെച്ചാൽ അവിടെ മനുഷ്യർക്ക് കൂടുതൽ അറിവുണ്ടായി, കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. അതാണ് ഭാഷകാരൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പൊതുവെ അവരിതുണ്ട്, എന്താണ് പ്രാചീനമായ ഋഷിമാർ അവരെന്ത് പറഞ്ഞു അതെല്ലാം പ്രാമാണികമാണ്, സത്യമാണ്. ശരി, അങ്ങനെ ഒരാൾക്ക് സ്വീകരിക്കുന്നതിന് ദോഷമൊന്നുമില്ല. പക്ഷെ ഒന്ന് ചെയ്യേണ്ടി വരും, എന്താണ്, അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് അനുസരിച്ച് വ്യാഖ്യാനിക്കേണ്ടി വരും, വ്യാഖ്യാനിച്ചവരെ പ്രാമാണികന്മാരാക്കേണ്ടി വരും. വ്യാഖ്യാനിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അല്ല, അവരുടെ വ്യാഖ്യാനങ്ങൾക്കുള്ള പ്രാചീന വ്യാഖ്യാനം അനുസരിച്ചാണെങ്കിൽ സ്വീകരിക്കാൻ പറ്റത്തില്ല. എന്നാരാ പറയുന്നത്? ഭാഷകാരൻ തന്നെ പറയുന്നു. ഭാഷകാരൻ ആ വ്യാഖ്യാനങ്ങളെ പലയിടത്തും ഖണ്ഡിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യാഖ്യാനം ശരിയല്ല. അപ്പൊ ഭാഷകാരൻ അപേക്ഷികമായി ആധുനികനാണ്. ഇതാണ് എന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവരുടെ വ്യാഖ്യാനത്തെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഋഷിമാരെല്ലാം പ്രാമാണികന്മാരാകുന്നത് വ്യാഖ്യാനം അനുസരിച്ചിട്ടാണ്. ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിക്കാതിരുന്നെങ്കിലോ ഈ ഉപനിഷത്തുകളെല്ലാം വെറും അർത്ഥവാദങ്ങളും മാത്രമാണ്. അർത്ഥവാദം എന്ന് പറഞ്ഞാൽ അർത്ഥശൂന്യമെന്നാണ്. അതാണ് പ്രാചീന വ്യാഖ്യാനം. അതിനൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല എന്നാ. അപ്പോൾ ഇതെല്ലാം വ്യാഖ്യാനം അനുസരിച്ചാണ് പ്രാമാണികമാവുന്നത്. ഋഷിമാരെല്ലാം പ്രാമാണികമാവും. പക്ഷികാരം വ്യാഖ്യാനിച്ചപ്പോൾ അതിനർത്ഥം വന്നു. അപ്പോൾ അവരെല്ലാം പ്രാമാണികന്മാരായി. ഇനി ഋഷിമാര് തന്നെ ഇപ്പോൾ വേദങ്ങളിൽ വരുന്ന ഋഷിമാര് പൂർണ്ണമായൊന്നും നമുക്കറിയത്തില്ല. അതിൽ ഏതൊക്കെയാണ് ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഋഷിമാർ, ആരൊക്കെയാണ് ഋഷി കൽപ്പനയിൽ വന്നിട്ടുള്ള ഋഷിമാർ ഒന്നും നമുക്കറിയത്തില്ല. അവർ തന്നെ പല രൂപത്തിലും പുരാണങ്ങളിൽ വന്നു. പുരാണങ്ങൾ വരുമ്പോൾ ഋഷിമാരെ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയത്തില്ല. ഋഷിമാരുടെ പ്രവൃത്തികൾ തന്നെ ഇന്നത്തെ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ഋഷിമാർ പലരും ഉണ്ട്. അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെയൊക്കെ പിന്നെ ഋഷിമാരെയൊക്കെ പ്രാമാണികമായി സ്വീകരിക്കണമെങ്കിൽ അവിടെയും പിന്നെ വ്യാഖ്യാനിച്ച് ആശ്ചര്യപ്പെടുത്തുന്നു. അതും ശരിയാകാം, വ്യാഖ്യാനം കൊണ്ടേ ശരിയാകും. അല്ലാതെ നമ്മൾ കേൾക്കുന്ന രീതിയിൽ പൗരാണിക ഋഷിമാരെല്ലാം സ്വീകരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര കുഴപ്പക്കാർ ഒരുപാട് പേരുണ്ട്. സംസ്കൃത മനുഷ്യന് സ്വീകരിക്കാൻ വയ്യാത്ത പ്രവൃത്തികൾ ചെയ്ത് ഒരുപാട് പേരുണ്ട്. പിന്നെ അതിനൊക്കെ വ്യാഖ്യാനിച്ച് അവരെല്ലാം ശരിയാകും. അവിടെയൊക്കെ വ്യാഖ്യാനത്തെ ആശ്രയിച്ചിട്ടാണ്. ഇവിടെ ഉത്തരമീമാംസയിൽ ദേഹവ്യതിരിക്തമായ ആത്മാവിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യേണ്ടി വരുന്നു. ബന്ധമോക്ഷങ്ങളുടെ നിരൂപണം ഇവിടെ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ പൂർവ കണ്ഡത്തിൽ ബന്ധമോക്ഷങ്ങളെ കുറിച്ച് വലിയ, അവിടുത്തെ മോക്ഷം എന്ന് പറയുന്നത് കൂടുതലും ചർച്ച ചെയ്യുന്ന ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള മോക്ഷമാണ്. കാറ്റിൽ നിന്നും തീയിൽ നിന്നും മഴയിൽ നിന്നും ഒക്കെ ഉള്ള മോചനമാണ് അവരുടെ മോചനം. അതുകൊണ്ട് അവരാഗ്രഹിക്കുന്നത് ഇത്തരം ശല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ലോകത്ത് പോവുക, അതാണ് പരലോകം. അതൊക്കെ അവരുടെ ആഗ്രഹ ചിന്തകളാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ശല്യങ്ങളൊന്നുമില്ല. ഈ ശല്യം ഇല്ലാതിരുന്നാൽ മാത്രം പോരാ, അവിടെ നല്ല സുഖമായിരിക്കണം. അങ്ങനെ സുഖത്തെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അവരവിടുത്തെ ബാറുകളെ കുറിച്ച് വരെ ചിന്തിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ വേദത്തിലുള്ളതാണ് സ്വർഗത്തിലെ ബാറ്. ഞാൻ പറയുന്ന വിശ്വാസമല്ല, ഈ സംസ്കൃതം പഠിച്ചിട്ട് വായിച്ചു നോക്കി, അവിടെയുണ്ട് ബാറ്. അങ്ങനെയൊക്കെ മനുഷ്യൻ ചിന്തിച്ചു. അല്ല, അത് ബാറല്ല, വേറെ. അത് നമുക്ക് വ്യാഖ്യാനിക്കാം, പഴയ വ്യാഖ്യാനമാണ് ഞാൻ പറയുന്നത്. അത് മനുഷ്യന്റെ ചിന്തകളാണോ? കാരണം അവിടെ പോയാലും നല്ല സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണം. അന്ന് വരുന്നതെല്ലാം പുരുഷ ചിന്തകളാണ് കൂടുതലും വരുന്നത്. സ്ത്രീക്ക് അത് ചിന്തിക്കാനൊന്നും പറ്റില്ല. കാരണം പുരുഷൻ ചിന്തിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് അവിടെ ഭാരം വേണം, അപ്സരസും വേണം, രണ്ടും വേണം. അപ്പോൾ പുരുഷൻ ചിന്തിച്ചതുകൊണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ പഴയ പ്രാചീന ചിന്തകളാണ്. ഇത് അക്ഷരം തൊടാതെ വിഴുങ്ങുകയാണെങ്കിൽ വേറെ കാര്യം. അങ്ങനെയൊക്കെ ചിന്തകളുണ്ടായിരുന്നു. പക്ഷെ പുതിയ കാലത്തിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു, ഭാഷകാരനെ പോലെയുള്ളവർ മനസ്സിലാക്കി ഇതൊന്നും ശരിയായ കാര്യം. ബ്രഹ്മലോകം നമ്മുടെ ഭാഷകാരൻ വ്യാഖ്യാനിച്ചത് എന്താണ്? ബ്രഹ്മണ ലോകം ബ്രഹ്മലോകമല്ല, ബ്രഹ്മൈവ ലോക ബ്രഹ്മലോകം ആണ് ആ വ്യാഖ്യാനത്തിൽ വരുന്ന വ്യത്യാസം. ബ്രഹ്മം തന്നെയാണ് ലോകം. അപ്പൊ ഈ പറയുന്ന ദോഷങ്ങളെല്ലാം ഒഴിവായി. അപ്പൊ അങ്ങനെ പറയുമ്പോ പലരുടെയും മനസ്സിലൊരു ചോദ്യം വരും, ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളത്. നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുക, ഇതും കൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങിയാൽ ഇത്തരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. ഇവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ പ്രയാസമാണ്. അതിന് തയ്യാറായിരുന്നില്ലെങ്കിൽ അത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അല്ല, നിങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാനല്ല. അങ്ങനെ ധരിക്കരുത്. എനിക്ക് യാതൊരു ദുരുദ്ദേശവും ചർച്ച ചെയ്യണം. കാരണം മനുഷ്യൻ കൂടുതൽ കൂടുതൽ മുന്നോട്ട് ചിന്തിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ചോദ്യങ്ങൾ പലതും വരും. സമാനം പറയും, വീണ്ടും ചോദ്യം വരും. അപ്പോ അതിനെക്കുറിച്ച് ശരിയായി വിചാരം ചെയ്ത് ശരിയായ താല്പര്യങ്ങൾ മനസ്സിലാക്കാതെ ആണെങ്കിൽ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത ഒരവസ്ഥ വരും. ഇതും കൊണ്ട് അല്ലാതെ നടക്കാം. അതുകൊണ്ടത് ചിന്തിക്കണം. അതല്ല ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ നിങ്ങളുടെ മനസ്സിലുള്ള സംശയമാണ് ഞാൻ പറഞ്ഞത്. ഇത് തന്നെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഇത് തന്നെയാണ് ഇന്നത്തെ തലമുറ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് സമാധാനം കണ്ടെത്തണമെന്നാണ്. 100 വർഷം മുമ്പ് ആൾക്കാർ ചോദിച്ച ചോദ്യമല്ല ഇന്നത്തെ തലമുറ ചോദിക്കുന്നു. അപ്പൊ സ്വാമി, ക്വാണ്ടം മെക്കാനിക്സ് എടുക്കണല്ലേ നല്ലത്? ക്വാണ്ടം മെക്കാനിക്സ് എടുക്കണല്ലേ നല്ലത്? കേട്ടില്ല. ക്വാണ്ടം ഫിസിക്സ് എടുക്കുന്നല്ലേ നല്ലത്? അപ്പൊ ഉത്തരം പറയാൻ കേട്ടില്ല. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഉത്തരം പറയാൻ ക്വാണ്ടം ഫിസിക്സ് ഒക്കെ എടുക്കുന്നതല്ലേ നല്ലത്? എങ്ങനെ? ഒരു രക്ഷയില്ല. ക്വാണ്ടം ഫിസിക്സോ സ്ട്രിംഗ് തിയറിയോ എന്നൊന്നും പറഞ്ഞു ഒരു രക്ഷയില്ല. കാരണം അതിലേക്ക് തൊടാൻ സമ്മതിക്കത്തില്ല അവര്. അങ്ങോട്ട് തൊട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ കാരണം പറ്റാത്ത കാര്യം ഒന്നും നമുക്കാകെ പരിചയമുള്ള ഇതൊക്കെയാണ്. ചോദ്യം ചോദിക്കുന്നവർക്ക് പരിചയമുള്ള അതും നമുക്ക് വിവരമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കയറി തൊടാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ഒരു സ്വാമിക്ക് പ്രഭാഷണം പകുതി വെച്ച് നിർത്തി തിരിച്ചു പോകേണ്ടി വന്നു. നടന്ന സംഭവമാണ്. പുള്ളി കയറി ക്വാണ്ടം ഫിസിക്സിലേക്ക് വന്നു. അപ്പൊ പുള്ളി വയസ്സായ ആളാണ്, കുറച്ചെന്തൊക്കെ പഠിച്ചിട്ടുണ്ട് പഴയ കാലത്ത്, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ ഇരിക്കുന്നൊക്കെ പയ്യന്മാരാണ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇദ്ദേഹം എനർജി പോക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ അവർ പോക്കറ്റൊക്കെ വലിച്ചു കീറി. അവസാനം സ്വാമിക്ക് എഴുന്നേറ്റ് പോയിട്ട് വന്ന് പ്രഭാഷണം മുഴിപ്പിക്കാൻ പറ്റിയില്ല. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും ധരിക്കണം നമ്മളെക്കാളും വിവരമുള്ളവരുണ്ട് ഇത്തരം വിഷയങ്ങൾ. സംസ്കൃതം ചിലപ്പോൾ നമ്മളെ അത്ര പഠിച്ചിട്ടില്ലേ. അതുകൊണ്ടാണ് ഈ പല സംവാദങ്ങളിലും സ്വാമിമാര് ചെന്ന് ഏറ്റുമുട്ടി പരാജയം മണക്കുമ്പോൾ അവരൊരു വിദ്യ പ്രയോഗിക്കും. ഓ, നിങ്ങൾക്ക് സംസ്കൃതം അറിയത്തില്ല, അതുകൊണ്ടാണ് എന്റെ പ്രശ്നം. നിങ്ങൾ സംസ്കൃതം അറിയില്ല, അതാണ് പ്രശ്നമെന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നതൊക്കെ അങ്ങനെയാണ്. ഈ സംസ്കൃതം അറിയില്ലെന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷേ സ്വാമിക്ക് സംസ്കൃതം അറിയില്ല എന്നുള്ള കാര്യം അവനറിയത്തില്ലല്ലോ. അവന്റെ കാരണം സ്വാമി സംസ്കൃതമല്ല, പഠിച്ച് റെഡിയായിട്ട് ചെന്നു എന്നാണ്. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ആൾക്കാർ രക്ഷപ്പെട്ടു പോകുന്നു. സംസ്കൃതം അറിയില്ല. അതുകൊണ്ട് ശരിക്കും വിചാരം ചെയ്ത് അതിലേക്കൊന്നും ഒരു കാരണവശാലും പോരും, പോയാലൊന്നും രക്ഷ കിട്ടത്തില്ല. അല്ലെങ്കിൽ ഇനി പോകണമെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നവരെക്കാളും അത് അറിവ് വേണം. അതിനുള്ള അറിവുള്ളവരാണെങ്കിൽ ശരി, ഓക്കെ. എനിക്കത് പറയാൻ പറ്റില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ, കാരണം എനിക്കതിനെ കുറിച്ച് അറിവില്ല. അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ അറിവുള്ള ആരെങ്കിലും ഈ പണിക്കിറങ്ങും. എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ബ്രഹ്മസൂത്രം പോലെയുള്ള സൂത്രങ്ങൾ പഠിച്ച് ചിന്തിച്ച് പുറത്തിറങ്ങുകയാണെങ്കിൽ അകത്തിരുന്ന പ്രശ്നമൊന്നും ഇതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ശരിയായ ധാരണ വേണം. എങ്ങനെയാണ് ഇന്നത്തെ കാലം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലായിരിക്കും. മനസ്സിലാവും. ഞാൻ ഈ ഇപ്പോൾ കരിഞ്ഞ അടുത്ത ദിവസം പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, ഒരു അറിയപ്പെടുന്ന ഒരു സ്വാമി ഇന്ന് ഒരു പത്രപ്രവർത്തകന് ഇന്റർവ്യൂ നടത്തി. ആ ഇന്റർവ്യൂ ഞാൻ കാണാനിടയായി. അപ്പോ ഈ അഭിപ്രായങ്ങളൊക്കെ പറയുന്നു വളരെ സൂക്ഷിച്ചല്ലെങ്കിൽ വീണുപോകും. ഈ സ്വാമി ഒരു അഭിപ്രായം പറഞ്ഞു. അയാളൊരു ചോദ്യം ചോദിച്ചു, സ്വാമിക്ക് ഉത്തരം മുട്ടിപ്പോയി. ഒന്നും പറയാൻ കഴിഞ്ഞില്ല, നിശബ്ദനായി. ഗുരു എന്ന് പറയുമ്പോൾ അങ്ങനെ വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം തന്റെ ജാള്യതയൊക്കെ മറച്ചു പിടിച്ചെങ്കിലും കേൾക്കുന്നവർക്ക് മനസ്സിലാകാം പോയി. തത്വത്തെ സംബന്ധിച്ചൊന്നും അല്ല, പത്രക്കാർക്ക് എന്താ അതിനെ കുറിച്ച് ചോദിക്കുന്നു. ചർച്ച ചെയ്തതൊക്കെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പം നമുക്ക് നോക്കുന്നവർക്ക് മനസ്സിലാകാം ഇത് ഉത്തരം മുട്ടി. പല സംവാദങ്ങളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകാം സ്വാമിമാർക്ക് ഉത്തരം മുട്ടുന്നു, മറുപടി പറയാൻ കഴിയുന്നില്ല, നിഷ്പക്ഷമായി നോക്കും. പക്ഷെ അനുയായികൾ അത് സമ്മതിക്കത്തില്ല എന്നാണ്. ഇന്റർവ്യൂവിന് ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം. നമ്മുടെ സ്വാമിയെ ആർക്കും പരാജയപ്പെടുത്താൻ സാധ്യമല്ല എന്നാണ് അതിന്റെ ക്യാപ്ഷൻ. അതിനൊരു തെളിവായി കൊടുത്തിരിക്കുകയാണ് സ്വാമി പരാജയപ്പെട്ട ഇന്റർവ്യൂ. അങ്ങനെയുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവരോട് ചോദിച്ചു, അതാ ഏതാ സ്വാമി, ഏതാ ഇന്റർവ്യൂ, അവരോട് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയാ ഇന്നത്തെ കാലം പോകുന്നു. അതുകൊണ്ട് ഇതിന് തയ്യാറാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ഇന്ന് പുറത്തിറങ്ങാൻ പറ്റും. അപ്പൊ ചില ചോദിക്കും അതുകൊണ്ടാണോ ഞാൻ പുറത്തൊന്നും ഇറങ്ങാത്തതെന്ന്. അത് തന്നെയാണ്, വെറുതെ എന്തിനാ പരസ്യമായി ചമ്മിപ്പോകുന്നു. ആവശ്യമില്ല. ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഹരി.